സ്നേഹത്തേ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ജ്ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ജ്ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ ശരീരം തകർത്തു നീ ശരണം എന്തു നൽകും ഞാനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി.